മായ ഉള്ളത് മായ ഉള്ളവൻ, ഇതിലെന്താ വ്യത്യാസം? മായ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം നിൽക്കും, മായ ഉള്ളതെന്ന് പറഞ്ഞാൽ സർവയാകേലാണ്. അതും അറിയത്തില്ല. മായ ഉള്ളത് ബ്രഹ്മം എന്ന് വെച്ചാൽ, മായ ഉള്ളത് എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന്റെ വിശേഷണവും, മായ ഉള്ളവൻ എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ വിശേഷണവും. ഈശ്വരൻ പുല്ലിംഗമാണ്, ബ്രഹ്മം നൗസരിംഗമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഉള്ളവൻ എന്ന് പറയുന്ന പുരുഷനെ സംബന്ധിച്ച് ഉള്ളത് എന്ന് പറയുന്നത് നമുസകം, പുരുഷൻ സ്ത്രീ എന്നുള്ള വ്യത്യാസം. വളരെ സിമ്പിളായ കാര്യങ്ങളും അടിസ്ഥാനപരമായ കാര്യങ്ങളും. ആർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളും മായ ഉള്ളവൻ, അതാണ് ദൈവദേശകത്തിൽ പറഞ്ഞ മായയും മായാവി. അത് എന്നെ കൂടെ മായി എന്ന് പറയുന്നത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണയല്ല പലതവണ പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെ അർത്ഥം ഒന്നുമല്ല. അപ്പൊ മായാവി പറഞ്ഞു സൃഷ്ടി, ഈ മായാവിയാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടി മായാവിയിൽ നിന്നും വേറെ അല്ല എന്ന് പറയാൻ എന്താ കാരണം? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, കഴിഞ്ഞല്ല എന്റെ മുമ്പ്, കഴിഞ്ഞോണം അതൊക്കെ പറഞ്ഞിരുന്നു എന്റെ മുമ്പിലത്തെ. എന്തുകൊണ്ട് സൃഷ്ടി മായാവിയിൽ നിന്ന് വേറെ അല്ല എന്ന് പറയും? എന്തുകൊണ്ടാണ്? മായാവിയുടെ ശക്തിയാണ് മായാശക്തി, അല്ലെങ്കിൽ വിവർത്തമായതുകൊണ്ടാണ് വിവർത്തം. അങ്ങനല്ല, അവിടെ പറഞ്ഞു മായ എന്ന് പറയുന്നത് മായാവിയുടെ ശക്തിയാണ്. മായാവി വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ഉണ്ടോ? മായാശക്തി കൊണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നു. അതായത് മായാവി എന്താ അല്ലുകാരക്കാരാണ് ഉണ്ടായിരുന്നത്? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. വെറുതെ അത് ഇരുന്ന് വായു പഠിക്കുന്നു. ആ അതെന്തുകൊണ്ട് പറഞ്ഞു? അതാ എന്റെ ചോദ്യം. അതാ ഉപാദാനകാരണമായിരുന്നു ഉപാദാന കാരണമായിരുന്നു. അതിന് തനിയെയുള്ള അസ്തിത്വമില്ല, അതുകൊണ്ട് ഇല്ലാത്തതാണ്. അത് ബ്രഹ്മത്തിനെ ആശ്രയിച്ചാണ് അസ്തിത്വം. മായയുടെ കാര്യമല്ല ചോദിച്ചത്, മായാവി മായാവി സൃഷ്ടിച്ചത് അതിൽ നിന്നും വേറെ അല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് ഞാൻ സമാനം പറഞ്ഞു. ബ്രഹ്മത്തിന്റെ ശക്തിയാണ് മായ, ആ ശക്തി ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. ആ ശക്തി കൊണ്ട് ഇവിടെ പറഞ്ഞു മായയാ മായ ഏവ തയാ മായയാ, മായ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ബ്രഹ്മത്തിന്റെ ശക്തിയാണ് മായ, ആ മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ലാതെയുള്ള മായ കൊണ്ട് സൃഷ്ടിച്ചതാണ് ജഗത്ത്. ആ ജഗത്ത് മായയിൽ നിന്ന് വേറെയല്ല. ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. എന്ത് മായാവി എന്നാണ് പറഞ്ഞത്? മായാശക്തി. മായാശക്തി അതിൽ നിന്ന് വേറെ അല്ല എന്ത്? പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചം. അതുകൊണ്ട് അതുകൊണ്ട് ഈശ്വരനിൽ നിന്നും വേറെ അല്ല പ്രപഞ്ചം. ഇപ്പൊ മനസ്സിലായോ? ബ്രഹ്മത്തിന്റെ ശക്തിയാണെന്ത്? മായ. ആ മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. ആ ശക്തിയിൽ ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് ഇവിടെ പറഞ്ഞു. ആ സൃഷ്ടിച്ച പ്രപഞ്ച ആ ശക്തിയിൽ നിന്ന് വേറെയല്ല. അതുകൊണ്ട് പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് വേറെയല്ല. വരികയുടെ പറയണമെന്ന് പറയുന്നത് എഴുതാൻ വേണ്ടിയാണ്, എല്ലാ മനസ്സിലാക്കാൻ വേണ്ടിയല്ല. അവിടെ ബ്രഹ്മത്തിന്റെ ശക്തി ബ്രഹ്മത്തിൽ നിന്ന് വേറെ, അതുകൊണ്ട് ഈ ശക്തി നിന്നാണ് പ്രപഞ്ചം, പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമല്ല ഈശ്വരൻ. മനസ്സിലായില്ലോ? ഇനി ഞാൻ ശ്രദ്ധിക്കാം, ഒന്നുകൂടെ പറയും. അത് എഴുതുന്നോണ്ടാ മനസ്സിലാവും. ബ്രഹ്മത്തിന്റെ ശക്തിയാണെന്ത്? മായ. അത് ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? ആ ശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ ശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അത് മനസ്സിലായോ? അത് മനസ്സിലായോ? മനസ്സിലായി. മായാശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അപ്പോ ആ പ്രപഞ്ചം മായയിൽ നിന്ന് വേറെയല്ല. അതുകൊണ്ട് മായാവിയിൽ നിന്ന് ഇപ്പോ ഈ പ്രപഞ്ചം മായാവിയിൽ നിന്ന് വേറെയല്ല. മായാവിയിൽ നിന്ന് വേറെയല്ല ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ പ്രപഞ്ചം മായാവിയിൽ നിന്ന് വേറെയല്ല. ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല മായ, മായയിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം. അതുകൊണ്ട് മായാവിയിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായതുപോലെ ഒന്ന് പറഞ്ഞു കേട്ടു. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല മായ, മായയിൽ നിന്ന് മായയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മായയിൽ നിന്ന് ഭിന്നമല്ല പ്രപഞ്ചം. ഇത്ര ശരിയായി ഈ പറഞ്ഞത് ശരി. അതുകൊണ്ട് അവസാനത്തോടെ ശരിയാണ്. അതുകൊണ്ട് പ്രപഞ്ചം മായയിൽ നിന്ന് ഭിന്നമല്ല. എന്താ ഇപ്പൊ ശരിയായി? ഇപ്പൊ ശരിയായി. ബ്രഹ്മം ദൈവം തമ്മിലുള്ള ഇത് അദ്വൈതികൾ മാത്രം പറയുന്നല്ലേ? അദ്വൈതികൾ അദ്വൈതികൾ പറയുന്നതാണ്, ശങ്കരാചാര്യർ തലയിൽ കൈവച്ച് പറയുന്നത്. ബ്രഹ്മം വേറെ ഈശ്വരൻ വേറെ, ഈശ്വരന്റെ ശക്തിയാണ് മായ, അങ്ങനെയല്ലേ പറയാൻ പറ്റും? ബ്രഹ്മത്തിന് ശക്തി ഇല്ലല്ലോ. പിന്നെ ആർക്കാ ശക്തി? ബ്രഹ്മത്തിന് ശക്തിയില്ലെങ്കിൽ പിന്നെ ഈശ്വരനാരാ? ബ്രഹ്മത്തിന്റെ ശക്തിയാണെന്ത്? മായ. മായയുടെ കാര്യമാണെന്ത്? ഈശ്വരൻ പ്രപഞ്ചം. ബ്രഹ്മത്തിൽ നിന്ന് മായ വേറെയല്ല, ആ മായയിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം. അതുകൊണ്ട് മായാവിയിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം. ഇതാണ് മനസ്സിലായത്. ഇത് തന്നെ പറയുന്നു. മായ ഉള്ളതായ ബ്രഹ്മത്തിനെ മായാവി എന്ന് വിളിക്കും. മായയുള്ള ബ്രഹ്മമാണ് എന്ത്? മായാവി അല്ലെങ്കിൽ ഈശ്വരൻ എന്നൊക്കെ പറയും. മായ എന്ന് പറയുന്ന ബ്രഹ്മത്തിന്റെ ശക്തി. സ്വാമി മായ മായവ അതെങ്ങനെ പിരിക്കുന്നു? മായ ഏവ മായ ഏവ. എന്ത് സന്ധ്യ വരുന്നത്? മായ ഏവ വൃത്തി വൃത്തിയാണ്. അങ്ങനെ സന്ധ്യകൾ വരുന്നിടത്തൊക്കെ ഒന്ന് നോക്കി പഠിക്കുന്നു, അങ്ങനെ സന്ധ്യ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പറഞ്ഞു മായി മായ ഉള്ളവൻ, മായി ഈശ്വരൻ, ബ്രഹ്മം, എന്തുവേണം പറയാം, ഏത് ശബ്ദം ഉപയോഗിക്കും, എങ്ങനെ പറഞ്ഞാൽ ശരിയെന്ന്. മായയുള്ള ബ്രഹ്മം, മായയുള്ള ഈശ്വരൻ എന്നൊക്കെ പറയാം. പിന്നെ ഈശ്വരന്റെ തത്വം പറയുമ്പോ എന്ത് പറയും? ഈ മായ മായാരഹിതനായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റില്ല. മായാരഹിതനായ ഈശ്വരന് സൃഷ്ടിക്കാൻ പറ്റും, സൃഷ്ടിക്കണമെങ്കിൽ ഒരു ശക്തി വേണം. അപ്പൊ മായയോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ സൃഷ്ടിക്കും. അവിടെ ആ ശബ്ദങ്ങളിലല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട, അതിന്റെ ആശയങ്ങളിലാണ്. മായാരഹിതനായ ഈശ്വരൻ എന്ന് പറയാം, മായാരഹിതമായിരിക്കുന്ന ബ്രഹ്മമെന്ന് പറയാം, മായയോട് കൂടിയ ഈശ്വരൻ എന്ന് പറയാം, മായയോടുകൂടിയ ബ്രഹ്മം എന്ന് പറയാം. മായാവി എന്ന് പറഞ്ഞത് ഈശ്വരനെ തന്നെ എടുക്കണ്ടേ? മായാവി അതല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന പറയുന്നത്? ശ്രദ്ധിച്ചു മനസ്സിലാവും. എങ്ങനെയൊക്കെ പറയാം? ഞാൻ പറഞ്ഞു മായാരഹിത ബ്രഹ്മൻ, മായാസഹിത ബ്രഹ്മൻ. ഇനി ഇത്രയും പറഞ്ഞു ശരി, ഇനി എന്തോ പറഞ്ഞു. മായാവിയായിരിക്കുന്ന ഈശ്വരൻ, മായാവില്ലാത്ത ഈശ്വരൻ. അപ്പൊ അതിന്റെ ആശയം മനസ്സിലാക്കേണ്ടത്, അല്ല എന്ത് വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പൊ അദ്വൈതികളുടെ ഒരു സങ്കല്പമാണ് എന്ത്? മായയില്ലാത്ത ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം, മായയോടുകൂടിയ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് അദ്വൈതികളുടെ സങ്കല്പമാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, അതില് മായ എന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കില് എന്ത് കിടക്കൂ? സൃഷ്ടി. അതാണ് പറയുന്നത്. ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ മായ എന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ സൃഷ്ടി കിടക്കും. ഈ മായ എന്ന് പറയുന്ന ശക്തി ഉണ്ടാകുന്നതിന് മുമ്പാണ് അവ്യക്തം ഉണ്ടാകുന്നത്. മായയെ തന്നെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. മായ തന്നെയാണ് എന്താ? അപ്പൊ മായയ്ക്ക് മുമ്പ് അങ്ങനെ ഒന്നില്ല, അതാണ് ഇവിടെ മൂലകാരണം എന്ന് പറഞ്ഞത്. മായ മൂലകാരണം എന്ന് വെച്ചാൽ എന്താണ്? അത് അനാദിയാണ്, അതിനൊരു തുടക്കമില്ല. അതായത് ഈ ജഗത്തിന് എന്താ കാരണം പറയും? മായ. മായയ്ക്ക് എന്താ കാരണം? അത് ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഉത്തരം പറയാൻ പറ്റില്ല? എന്ത് ദോഷമാണ്? അല്ലെങ്കിൽ അന്ധപരമ്പര എന്ന് പറയാം. ജഗത്തിന് കാരണം മായ, അപ്പൊ അദ്വൈതികൾ വളരെ വാശിയോട് കൂടി പറയുന്നതാണ് ഈ ജഗത്തിന് കാരണം മായയാണ്. അങ്ങനെയാണെങ്കിൽ മായക്ക് കാരണം പറയണം. ഈ മായ അല്ല മൂലകാരണം എന്ന് പറയുകയും അനാദി എന്നുള്ള അർത്ഥം എടുക്കുമ്പോഴത്തെ ഞാൻ പറഞ്ഞു നേരിട്ട് അറിയത്തില്ല എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞു നേരിട്ട്. എന്നിട്ട് പിന്നെ ചോദിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കും, വിഷയം വിട്ട് വേറെ അങ്ങോട്ടെങ്കിലും പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തീർന്നിട്ട് ചോദ്യം ചോദിക്കും, ചോദ്യം മനസ്സിൽ വയ്ക്കും. ഇപ്പൊ ജഗത്തിന് കാരണം എന്തെന്ന് പറയുന്നു മായ. ഇപ്പൊ സമാനം കിട്ടി, ലോകത്തിന് കാരണം മായ. അദ്വൈതി ഉത്തരം പറഞ്ഞപ്പോ അദ്വൈതി ചോദിക്കുകയാണ് മായക്ക് എന്താ കാരണം. മായക്ക് കാരണം എന്തെങ്കിലും ഒന്ന് പറയാം. അപ്പോ വീണ്ടും ചോദ്യം വരും, അതിന്റെ കാരണം എന്താണ്, അതിന്റെ കാരണം എന്താണ്, അതിന്റെ കാരണം എന്താണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തുവരും, ഉത്തരം പറയാൻ കഴിയാതെ പോകും, അതിങ്ങനെ പോകും. അപ്പോ മായയ്ക്ക് തുടക്കമില്ല, അതിനൊരു കാരണമില്ല. അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു കാരണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുന്നവന്റെ വായടപ്പിക്കുന്ന പരിപാടിയാണ്. ജഗത്തിന് കാരണം മായ എന്ന് പറയുകയാണെങ്കിൽ മായയ്ക്ക് കാരണം എന്തെന്നും പറയണം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ദോഷം വരും, അതിന്റെ കാരണം എന്തെന്ന് വീണ്ടും ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചോദ്യം ചോദിക്കുന്നവന്റെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി, അവന്റെ ചോദ്യത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി ആണ് പറയുന്നത്. എന്താണ് അത്, അതിനൊരു കാരണമില്ല. ഈ പറയുന്നതിലൊരു ദോഷമുണ്ട്. എന്താണ് അല്ല അനാദി എന്ന് പറയുന്നതാണ് ദോഷം. അദ്വൈതികൾ അങ്ങനെ പറയും, പക്ഷെ അതിൽ ദോഷമുണ്ട്. എന്താണ്, ബ്രഹ്മവും അനാദിയാണ്, മായ അനാദി, രണ്ടനാദിയാവും ഉണ്ടാവുമാണ്. അതല്ല ദോഷം. അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ അതിവിപുലമായിരിക്കുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് എന്താണ് കാരണമെന്ന് അദ്വൈതിക്ക് റെഡിമെയ്ഡ് ഉത്തരമുണ്ട്. എന്താണ്, മായ. അതിന് കാരണമില്ലെന്ന് പറയുകയാണെങ്കിൽ അതിനും നല്ലത്. എന്താണ്, ഈ പ്രപഞ്ചത്തിന് കാരണം എന്തെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ പോരെ. പ്രപഞ്ചത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അതിന് കാരണമില്ല എന്ന് പറയുന്നു. പ്രപഞ്ചത്തിനും ഒരു കാരണത്തെ പറഞ്ഞിട്ട് അതിന് കാരണമില്ലെന്ന് പറയുന്നതിനും നല്ല മറുപടി എന്താണ്, പ്രപഞ്ചത്തിന് കാരണമില്ല എന്ന് പറയുന്നു. കാരണം പ്രപഞ്ചത്തിന് എന്താണ് കാരണം, മായ എന്ന് പറഞ്ഞാലും മായയുടെ കാരണം പറയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ എന്ത് പറയേണ്ടി വരുന്നു, മായയ്ക്ക് കാരണമില്ല. അങ്ങനെയാണെങ്കിൽ പറയണം പ്രപഞ്ചത്തിന് കാരണമില്ല, അത് അനാദിയാണ്. പ്രശ്നം എളുപ്പമില്ലേ, പ്രപഞ്ചത്തിന് കാരണം അനാദിയാണ് എന്ന് പറഞ്ഞാൽ. കാരണം പ്രപഞ്ചത്തിനൊരു കാരണം മായ എന്ന് പറഞ്ഞാലും എന്ത് പറയേണ്ടി വരും, അനാദിയാണ്. അതിപക്ഷം പ്രപഞ്ചത്തിന് എന്താ കാരണം, അനാദിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പോരെ. എന്ന് പറഞ്ഞാ മതി. പക്ഷെ അദ്വൈതിയുടെ രീതി അതല്ല. അദ്വൈതികൾ പറയുന്നത് എന്താണ്, പ്രപഞ്ചത്തിനൊരു കാരണമുണ്ട്, അതെന്താണ്, മായ. അതിന് കാരണമില്ല. അപ്പൊ ഇത് ശരിയായ ഒരു ഉത്തരമല്ല. യുക്തിയുക്തമായ ഒരു ഉത്തരമല്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ എന്താണ് ചോദിച്ചത്, അറിയില്ല എന്ന് പറയുന്നതിന് പകരം മായ കാരണം എന്ന് പറയുന്നേ ഉള്ളൂ. അദ്വൈതിക്ക് അറിയാൻ വയ്യാത്ത ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണെന്ത്, എന്താ അദ്വൈതിക്ക് അറിയാൻ വയ്യാത്ത ഒരു ചോദ്യം, ഒരു ഉത്തരം ഒരു ചോദ്യത്തിന്റെ ഉത്തരം അദ്വൈതിക്ക് പറയാൻ പറ്റില്ല. ആ ഉത്തരമാണ് എന്ത്? മായ. ചോദ്യം എന്താണ്? എന്താണ് പ്രപഞ്ചത്തിന് കാരണം? മായ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. രണ്ടുപേരും കൂടെ ഒരാളെ ചോദ്യം കഴിഞ്ഞ ഒരാളെ ചോദ്യം. അദ്വൈതി ശരിക്കും മീൻ ചെയ്യുന്നത് ഈ അറിയില്ലെന്നുള്ളത് തന്നെയാണോ? എന്താ അതൊന്നും കാരണമില്ലാത്തോണ്ട് അദ്വൈതിക്ക് അറിയില്ല എന്ന് പറയത്തില്ല. കാരണം അദ്വൈതി എന്ന് പറഞ്ഞാൽ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്. അദ്വൈതിക്ക് അറിയാൻ വയ്യാത്ത എന്താ ഉള്ളത്? എല്ലാം അറിഞ്ഞുകൊണ്ട് അറിയുന്നു എന്ന് പറയുന്ന എന്താണ് അവര് എന്താ പറയുന്നത്? ഈ മോക്ഷം അവര് പറയുന്ന ഈ മോക്ഷം കിട്ടുമ്പം ഈ മായ ഇല്ലാതെ ആവും എന്നൊക്കെ പറയുന്നതിന് ഒരു ഒരു ഒരു പേരും കൂടെ പറയും അനാദിക്ക്. മറ്റേ ബ്രഹ്മനനാദി എന്ന് പറഞ്ഞാൽ അനാദി, പക്ഷെ ഇത് ജ്ഞാനം വരുമ്പോ ശാന്തം നശിച്ചു പോകുന്നതാണ്. അതാണ് അനാദി ശാന്തം. അനാദി ശാന്തം അനാദിയാണ് ശാന്തം എന്ന് വെച്ചാ മായ നശിച്ചു പോകും. അനാദിയാണെങ്കിലും നിശ്ചു അനന്തമല്ല, നാശമില്ലാത്തതല്ല. അല്ല വേറെ ഒരു കാര്യം അവർക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മരുഭൂമിയില് വഴി വരി വെള്ളമുള്ളത് കാണുന്നത് ഇത് എന്താ കാരണം കഴിഞ്ഞാൽ എന്താ പറയുക? മരുഭൂമിയില് വെള്ളം കാണുന്നതിന് എന്താ കാരണം ചോദിച്ചാൽ എന്താ പറയുക? മാത്രമാണ് അതുകൊണ്ട് ഒരു കാരണമല്ല, അതിന് കാരണമുണ്ട്. മരുഭൂമി വെള്ളം കാണുന്നതിനൊക്കെ കാരണമുണ്ട്. അവർക്കറിയില്ലായിരുന്നു പണ്ട് കണ്ടോ, ഇന്നറിയാം. റിഫ്ലക്റ്റഡ് സൺ, അതിന്റെ കാരണം സൂര്യനാണെന്ന് പറയാൻ പറ്റുമോ? ഊഷ്മ രണ്ടു തരത്തിലാണ്. അതെന്തിനാ ഇപ്പൊ പറയുന്നു? അങ്ങോട്ട് പോണോ? അതായത് രണ്ട് സംഭവങ്ങളാണ് ഉള്ളതാണ്. ഒന്നെന്താണ്? ഈ മരുഭൂമിയിലെ ചൂട് പിടിച്ച വായു ഉയരുന്നു, സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നു. മനസ്സിലായോ? ഇത്രയും നടന്ന് ഈ സംഭവങ്ങളെ കണ്ടിട്ട് ബ്രെയിൻ, നമ്മളെ ഉള്ളിലിരിക്കുന്ന ബ്രെയിൻ അതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോ ബ്രെയിനിന്റെ മിസ് ഇന്റർപ്രറ്റേഷൻ ആണ് എന്ത്? അവിടെ കാണുന്ന ജല. അത് ബ്രെയിനിന്റെ മിസ് ഇന്റർപ്രറ്റേഷൻ ആണ്. ഇത്രയേ ഉള്ളൂ. അതെന്താണെന്നുള്ള ഇന്നറിയാം. അതായത് മരുഭൂമി എന്ത് സംഭവിക്കുന്നുവെന്നും നമ്മളതിനെ ജലമായി എന്തുകൊണ്ട് അറിയുന്നു എന്ന് പറയുന്നതിന് ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ കൃത്യമായ ഉത്തരവുണ്ട്. അത് ഒറ്റവാക്കി പറഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു മിസ് ഇന്റർപ്രറ്റേഷനാണ്. രജ്ജുവിൽ സർപ്പം കാണുന്നതും അങ്ങനെ തന്നെ ബ്രെയിനിന്റെ ഒരു മിസ് ഇന്റർപ്രറ്റേഷനാണ്, അല്ലെങ്കിൽ പ്രഡിക്ഷൻ എറർ എന്നും പറയാം. ബ്രെയിനിന്റെ എന്താണോ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രഡിക്ഷൻ എറർ, പ്രഡിക്ഷൻ എറർ. ഇങ്ങനെയൊക്കെയാണ് ആര് പറയുന്നത്? ന്യൂറോ സയൻസ്. അപ്പോ അത് കൃത്യമായ ഉത്തരമുള്ള കാര്യങ്ങളാണ്, അല്ല അറിയാൻ വയ്യാത്ത കാര്യം. പണ്ട് ഇതൊക്കെ എഴുതുന്ന കാലത്ത് ഈ എഴുതിയ ആശാന്മാർക്ക് ബ്രെയിൻ എന്തെന്ന് അറിയില്ലായിരുന്നു. അവിടെ എന്താ ന്യൂറോ സയൻസ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു മിസ് ഇന്റർപ്രട്ടേഷൻ നടക്കണം, അല്ലെങ്കിൽ പ്രഡിക്ഷൻ എറാറാണ് എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അത്രയുള്ള വ്യത്യാസം. അപ്പൊ അറിവില്ലായ്മ അവർ പലതും പറഞ്ഞു. രജ്ജുസർപ്പം അങ്ങനെയാണ്, ബ്രെയിനിന്റെ ഒരു പ്രഡിക്ഷൻ എററാണ്. രജ്ജസർപ്പം എന്ന് പറയും. അത് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന കയറ് കാണുമ്പോ അതിനെ കയറെന്നറിയുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ബ്രെയിൻ അതിനെ തെറ്റായി ബ്രെയിൻ ധരിക്കുന്നതാണ് പ്രഡിക്ഷൻ എറർ എന്ന് പറയുന്നത്. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രഡിക്റ്റീവ് മെഷീനാണ്, എപ്പോഴും പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോന്നും ചിലപ്പോ അതിൽ എററുകൾ സംഭവിക്കും, ഒരു മെഷീനല്ലേ, അപ്പൊ അതിന് എറർ സംഭവിക്കും. ഞാൻ മുമ്പ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അത് അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ വയ്യാതെ ഇതൊക്കെ പറഞ്ഞാണ് ഈ ഡിസ്കവറി ഓഫ് വേദാന്തീസ് സ്വാമിജി വേദാന്തികളുടെ ഒരു ഡിസ്കവറിയാണ് മായ എന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന മായ മായയുടെ കാരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഈ സ്വാമിജി അതിലേക്ക് നമുക്ക് അതൊക്കെ അതിന്റെ നിർവചനങ്ങളാണ്, മനസ്സിലായോ? ആ ശങ്കരാചാര്യൊക്കെ പറയുന്നത് തന്നെ അത് ഉപയോഗിച്ച് ചൂടാമണി വിവേക ചൂടാമണികളൊക്കെ വിവേക ചൂടാമണി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന. ഇതൊക്കെ എന്താണ്, ഒരു ഏതെങ്കിലും ഒരു കാര്യത്തെ പഴയ രീതിയാണ് നിർവചിക്കുക, നിർവചനത്തിലൂടെ അതിനെ വിശദീകരിക്കുക. അപ്പോ അത് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്നോ ഇന്റർപ്രിട്ടേഷൻ എന്നോ ഒക്കെ പറയാം. അത് ശബ്ദം കൊണ്ട് അതിനൊരു വിശദീകരണം കൊടുക്കുന്നതാണ്. ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കുന്നതിന് കേവലം ശബ്ദം കൊണ്ട് അതിനൊരു നിർവചനം കൊടുത്താൽ മാത്രം പോരാ. പക്ഷെ പഴയകാലത്ത് മറ്റു വഴിയൊന്നുമില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെ ശബ്ദം കൊണ്ട് നിർവചിക്കും, എന്നിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇന്നത് പോരാ, ഒരു കാര്യത്തെ നമ്മൾ വെറുതെ ശബ്ദം കൊണ്ട് നിർവചിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഓരോ വസ്തുവിനും അതിന്റേതായ റിയാലിറ്റി ഉണ്ട്, കേവലം നിർവചനം കൊണ്ട് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മറ്റു ഉപായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ഇന്നിപ്പോ ഒരു വസ്തുവിനെ റിയലായി മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, അതിന് എവിഡൻസ് വേണം, പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് എക്സ്പെരിമെന്റൽ ആയിരിക്കണം, അത് എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കും. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ട് ശബ്ദം കൊണ്ടങ്ങ് നിർവചിച്ചാൽ മാത്രം മതി, കാര്യം ഒത്തുപോയി. അതാണ് ജഗത്തിന് കാരണം മായ എന്നൊക്കെ പറയുന്നു. എന്താണ് മായ? മായയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാ അങ്ങനെ ഒന്നിനെ കുറിച്ച് പണ്ട് ധാരണയില്ല ആർക്കും. എന്തെങ്കിലും ഒരു എവിഡൻസ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റും? മായയെ സംബന്ധിച്ച് എന്തെങ്കിലും എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ എക്സ്പെരിമെന്റ്സ് എവിഡൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ അത് സയൻസ് ആവും. ഇതെല്ലാം എന്താണ്? മെറ്റാഫിസിക്കൽ അസംഷൻസ് എന്ന് പറയും. എന്താണ് ഒന്നുകൂടെ ശരിയായില്ല പറഞ്ഞു? മെറ്റാഫിസിക്കൽ അസംഷൻ. മെറ്റാഫിസിക്കൽ അസംഷൻസ് ആണ്. അപ്പോ അങ്ങനെ അങ്ങനെ അസ്യൂം ചെയ്യുന്നു, അങ്ങനെ ഒന്നുണ്ട്, മായയുണ്ട്, അത് നിർവചിക്കാൻ വയ്യാത്തതാണ്, അതാണ് ജഗത്തിന്റെ കാരണം. അനുവചനീയെന്ന് ശങ്കരാചാര്യ അനുർവചനീയം എന്ന് പറയുന്നിടത്തൊക്കെ ഇത് തന്നെയാണ്. അത് അനുവചനീയം എന്ന് പറയുമ്പോ അവിടെ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു തർക്കം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഒന്നും ഇതാണ് പഴയ കാലത്ത് ചെയ്യുന്ന ഒരു രീതി. ഒന്ന് ചെയ്യുന്ന എന്താണ്? നിർവചിക്കുക. നിർവചനത്തിലൂടെ കാര്യം പറയാം. മറ്റൊന്ന് എന്താണ്? തർക്കത്തിലൂടെ വിശദീകരിക്കുക. അത് മറ്റൊരു രീതിയാണ്. തർക്കത്തിലൂടെ ഒരു കാര്യത്തെ വിശദീകരിക്കുക. താർക്കികമായ യുക്തി. താർക്കികമായ യുക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും അതിന് റിയാലിറ്റിയുമായിട്ട് ബന്ധം വേണമെന്നില്ല. കേവലം ഒരു യുക്തിയാണ്. എന്താണ് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയില്ല. അവര് താർക്കിക യുക്തിയാണ്. ഈ പ്രപഞ്ചം, ശങ്കരാചാര്യ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നതാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു തർക്കമാണ്. തർക്കത്തിന്റെ പ്രത്യേകത എന്താണ്? അത് പാശ്ചാത്യ ലോജിക്ക് പോലെയാണ്. അത് റിയൽ ആയിരിക്കണമെന്നില്ല. റിയാലിറ്റിയുമായിട്ടാണ് ബന്ധം വേണമെന്നില്ല തർക്കത്തിന്. ഒരു വെസ്റ്റേൺ ലോജിക്കിന്റെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ അങ്ങനെ തന്നെ. യൂണിക്കോൺ ഈസ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിക്കോൺ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ എന്തോ ഒരു സാങ്കല്പിക ജീവിയാണ് യൂണിക്കോൺ. ഇതിനെ തർക്കത്തിൽ പ്രിമൈസ് എന്ന് പറയും, വെസ്റ്റേൺ ലോജിക്കിൽ. അവർ പറയാണ് യൂണിക്കോൺ ഈസ് ഇമോർട്ടൽ ഒന്ന്. രണ്ടാമത്തെ പ്രമേയസ്, എക്സ് ഈസ് യൂണിക്കോൺ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? യൂണിക്കോൺ ആണ്. അപ്പൊ ഈ രണ്ട് പ്രമേയസുകളും കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നത് ദെയർ ഹോർ എക്സ് ഈസ് ഇമോർട്ടൽ. അപ്പൊ ഈ കൺക്ലൂഷൻ, എക്സ് ഈസ് ഇമോർട്ടൽ എന്ന് പറയുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ട്രൂ ആണ്. അവിടെ ട്രൂ ഫാൾസ് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോ പ്രമൈസുകൾ രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. മനസിലായോ? പ്രമൈസുകൾ രണ്ടും ശരിയാണെന്ന് നോക്കേണ്ട കാര്യം അതെന്തുകൊണ്ടോ പറയാം. പക്ഷെ കൺക്ലൂഷൻ എന്താണ്? ദെയർഫോർ എക്സ് ഈസ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. ആ കണ്ടീഷൻ ശരിയാണ്. ഇനി വേറെ ഉദാഹരണം പറയാൻ എന്താണോ, ആൾ ഹ്യൂമൻസ് ആർ ഇമ്മോർട്ടൽ. വേറെ ഉദാഹരണമാണ്, എല്ലാ മനുഷ്യരും അല്ല. ശരിയായിട്ടുള്ള ഉദാഹരണം പറയാം, ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും നശിക്കുന്നവരാണ്. രാമ ഈസ് എന്താണ്? മോർട്ടൽ, നശിക്കുന്നതാണ്. അതെ, ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, രാമ ഈസ് എ ഹ്യൂമൺ. രണ്ടാമത്തെ പ്രമേയസ്, ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, രാമ ഈസ് എ ഹ്യൂമൻ, ദേർഫോർ രാമ ഈസ് മോർട്ടൽ. അവിടെ ശരിയാണ്, പ്രമേയസ് ശരിയാണ്. അവിടുത്തെ പ്രമേയസും ശരിയാണ്, എല്ലാ മനുഷ്യരും നശിക്കുന്നതാണ്, രാമൻ ഒരു ഹ്യൂമനാണ്. അപ്പൊ അങ്ങനെയും വരാം, നേരത്തെ പറഞ്ഞതും വരാം. അപ്പോ ട്രൂ ഫാൾസ് രണ്ടുപേരും നോക്കുന്നുള്ളൂ. അപ്പോ പ്രമേയസ് എന്തായാലും ശരി, കൺക്ലൂഷൻ ട്രൂ ആയിരുന്നാ മതി. എന്നുവെച്ചാ നിയമം ശരിയാണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതേപോലെയാണ് തർക്കത്തിലുള്ള ഒരു പ്രശ്നം. തർക്കത്തിലൂടെ പറയുന്നു പ്രപഞ്ചം സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടത് എന്താണ്? അനുഭവിച്ചിരിക്കും. സത്വന്നും അസത്വന്നും നിർവഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതിന് അനുവദനീയം എന്ന് പറയുന്നത്. ഇത് ഒരു തർക്കമാണ്. ഇതുകൊണ്ട് പ്രപഞ്ചം പിന്നെ അനുവദനീയമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ നിങ്ങൾ സത്യം നേരെ പറയും, സത്യബ്രഹ്മമാണ്, സത്യബ്രഹ്മമാണ്. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വിശ്വാസം, ഒരു ഫെയ്ത്താണ്. അത് ബ്രഹ്മം എങ്ങനെ ശ്രദ്ധിക്കുന്നു, അതൊരു നിർവചനത്തിലൂടെ എന്താണ്? അത് അനാദിയാണ്, അനന്തമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, സച്ചിദാനന്ദമാണ്. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഇങ്ങനെയുള്ള നിർവചനങ്ങളിലൂടെ എന്തിനെ ശ്രദ്ധിക്കും? ബ്രഹ്മത്തെ. അതാണ് സത്ത്. അപ്പൊ പ്രപഞ്ചം അതുപോലെ അല്ല. പിന്നെ ഇനി അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വന്ധ്യയുടെ പുത്രൻ. അസത്വം എന്ന് പറഞ്ഞാൽ വന്ധ്യയുടെ പുത്രൻ. പ്രപഞ്ചം അതുപോലെയാണോ? അല്ല. അപ്പൊ സത്തെന്ന് പറയാൻ കഴിയില്ല, അസത്ത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ്? ഇതൊരു തർക്കം മാത്രമാണ്. ഇപ്പൊ നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം അനുവചനീയം എന്ന് പറയുന്നത് ഒരു തർക്കം മാത്രമാണ്. കാരണം ഇതിങ്ങനെ പറയണമെങ്കിൽ ആദ്യം എന്തിനു അംഗീകരിക്കണം? ബ്രഹ്മത്തെ. ബ്രഹ്മം എന്താ? അതൊരു ലക്ഷണത്തിലൂടെ കിട്ടുന്ന കാര്യമാണ്, ഒരു നിർവചനത്തിലൂടെ കിട്ടുന്നതാണ്. നിർവചിക്കും, നിർവചനത്തിലൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. അതിനപ്പുറം ബ്രഹ്മമുണ്ട് എന്നുള്ളതിന് ഒന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റില്ല? അത് വാക്കിനും മനസ്സിനും ഒക്കെ അതീതമാണ്. സയന്റിഫിക് അല്ലാത്തതുകൊണ്ടല്ല സയൻസ് ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന ശാസ്ത്രം അല്ല സയൻസ് എന്ന് പറയുന്നത്. ബ്രഹ്മ സയന്റിഫിക് ആവണമെന്നൊന്നുമില്ല, കാരണം സയൻസിന്റെ വിഷയമല്ല ബ്രഹ്മ. അപ്പോ ബ്രഹ്മം എന്ന് പറയുന്നത് നിർവചനത്തിലൂടെ അശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഒന്നിനെ വച്ചുകൊണ്ട് പറയുന്നു പ്രപഞ്ചം സത്തല്ല, ബ്രഹ്മം പോലെ അല്ല, അസത്വമല്ല. അതുകൊണ്ട് തനുവചനീയമാണെന്ന് പറയുന്ന ഒരു തർക്കമാണ്. ബ്രഹ്മത്തെ കുറിച്ച് പറയാൻ വേണ്ടി നിർവചനത്തെ ആശ്രയിക്കുന്നു, പ്രപഞ്ചത്തെ കുറിച്ച് പറയാൻ വേണ്ടി എന്തിനെ ആശ്രയിക്കുന്നു? തർക്കത്തെ ആശ്രയിക്കുന്നു. എന്നിട്ട് പ്രപഞ്ചാനുവചനീയമാണെന്ന് പറയുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. അദ്വൈതം എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊക്കെ അബദ്ധം തന്നെ ഞാൻ പറയുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ രീതി എന്ന് മനസ്സിലാവും. ഈ ബ്രഹ്മമാണ് ഇതിന്റെ കാരണം തെളിയിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മള് ഈ ബുക്ക് അവിടെ ഈ ബുക്ക് എക്സിസ്റ്റ് ബിക്കോസ് ഐ എം അവയർ ഓഫ് ദിസ് ബുക്ക്. ദ അവയർനെസ് ഇസ് കോൾഡ് ചിത്ത്. ദെൻ ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് The easiness is called consciousness because I am aware of. Then ultimately that is something infinite. Then that is me, the Atma, that is infinite, that is the Brahman. And then parayna idu yukti kuda thelivikkana. Anna. Awareness. When you say awareness. Yeah. Awareness is I am aware of something. If until I am not aware of that, awareness is not there, then I cannot be aware of it. Then that awareness, that is Atma, that is the consciousness. I am conscious of the book. Then I am the consciousness. I am right. Awareness is non-controversial. അവയർനെസ് ഈസ് നോൺ കോൺട്രവേഴ്സിയൽ ബിക്കോസ് എവരി ഹ്യൂമൻ, ഓരോ മനുഷ്യനും എന്തുണ്ട്? കോൺഷ്യസ്നെസ്, അവയർനെസ് ഉണ്ട്. സോ അവയർനെസ് ഈസ് നോൺ കോൺട്രവേഴ്സിയൽ. But when you say അവയർനെസ് ഇസ് എറ്റേണൽ ഫോർ ദാറ്റ് ദേർ ഇസ് നോ പ്രൂഫ് നോ എവിഡൻസ്. അവിടെയാണ് പ്രശ്നം. അതായത് എല്ലാവർക്കും സമ്മതമായ ഒരു കാര്യമാണെന്ത്? അവയർനെസ്. അതിനെ പറഞ്ഞിട്ട് പറയാണ് അത് ഇൻഫിനിറ്റ് ആണ്, എറ്റേണലാണ്. അതിനെന്താ എവിഡൻസ്? അവിടെയാണ് കുഴപ്പം. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ആം എവിഡന്റ് ഓഫ് ബുക്ക്. ഐ ആം എവിഡന്റ് മീൻസ് ഐ ആം അവയർ ഓഫ് ഒബ്ജക്ട്, എനി ഒബ്ജക്ട് ഐ ആം അവയർ. ദേർ ഈസ് നോ ഡൗട്ട് ഫോർ എനി വൺ. ബട്ട് വെൻ യു സേ ദാറ്റ് അവയർനെസ് ഈസ് എറ്റേണൽ ഓർ ഇൻഫിനിറ്റ് endless or beginningless, then that is just an imagination about the awareness. Nothing more than that. Okay, thank you. Avadiyana was adu answer illa yena by infinite anna telikkanalla adu evidence. No, there is no evidence. How can you assume that is infinite? How can you assert? Ava njangale parayu satyam njanu anantham nu parayu infinite aanu. വസ്തു അപരിച്ഛിന്നംസ് ദേശകാല വസ്തു അപരിച്ഛിന്നം മീൻസ് ലിമിറ്റ്ലെസ്. ലിമിറ്റ്ലെസ് ലിമിറ്റ്ലെസ് ഈസ് ഓൺലി എ കൺസെപ്റ്റ്, ആൻ അബ്സ്ട്രാക്ട് ഐഡിയ. There is nothing reality there. Yeah, nothing is existing there as limitless. But we can assume something is limitless. One is assumption. The another one is that's a statement only. When you say adaru veliya namavasha yomeyana nihitam idanne hrudayakasathil irikkunnu nammal paru. Hrudaya means mind. Inside the mind. The mind is not a hollow. Things are to something to stay there. It is not a hollow thing. So how can something stay there? So that is also a false statement. Because of that we say we can recognize that. You can recognize that awareness. You cannot recognize anything as infinite. That is the problem. ഒരു വസ്തുവിനെ ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ അറിയും? ഇൻഫിനിറ്റ് മീൻസ് ഇറ്റ് ഈസ് ബിയോണ്ട് അവർ മൈൻഡ് ആൻഡ് ഇന്റലക്ട്. സോ വി കനോട്ട് റിയലൈസ് സംതിങ്. വി റിയലൈസ് ആൾവേസ് ഓൺലി ഫൈനൈറ്റ് തിങ്സ്. മൗനമല്ല, ബ്ലണ്ടർ ബ്ലണ്ട് ബുദ്ധിയായിട്ടിരിക്കാം, മൗനമായിട്ടല്ല ഇരിക്കുന്നത്. അതായത് നമുക്ക് എന്തിനെങ്കിലും അറിയണമെങ്കിൽ അത് ലിമിറ്റ് ആയിരിക്കണം. അൺലിമിറ്റഡ് ആയ ഒന്നിനെ എങ്ങനെ അറിയാൻ പറ്റില്ല? അപ്പൊ അതൊരു കൺസെപ്റ്റ് ആണ്. പക്ഷെ മെറ്റാഫിസിക്സിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു, മനസ്സിലായോ? അത് എന്താണ്, അതൊക്കെ നോൺ സയന്റിഫിക് ആണ്, അതൊന്നും സയൻസിന്റെ വിഷയമല്ല. തത്വചിന്തയിൽ അതൊക്കെ പറയാം. പക്ഷെ ഇതിന്റെ ഈ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് അവിടെ നമ്മൾ ചിന്തിക്കണം. അത് ഒന്നുകിൽ ഇത്തരം ഡെഫിനിഷൻസ്, പിന്നെ വരുന്ന എന്താണ് ഒന്ന് ഈ ഡെഫിനിഷൻ, മറ്റേ തർക്കം, തർക്കത്തിലുണ്ട് യുക്തിയാണ്. അല്ല, ഈ തർക്കം യുക്തി രണ്ടിലുണ്ടാണ്. പിന്നെ റീസൺ എന്ന് പറയുന്ന വേറെയാണ്, തർക്കം വേറെ. ഈ ലോജിക്കിന്റെ രീതിയാണ് തർക്കം. റീസൺ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്, എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. ആ അത് എന്തോ ആവാം, അതിന്റെ എന്താണ് അതിന്റെ പ്രമേയസ് എല്ലാം ഒത്തു വന്നിട്ട് അതിന്റെ നിയമങ്ങൾ മാത്രം പാലിച്ചാൽ മതി, കൺക്ലൂഷൻ എന്നാണെന്ന് പറയുന്നു. അത് ട്രൂ ഓർ ഫാൾസ് ഇതാണ് നോക്കുന്നത്. അതിന്റെ അതിന് ചില നിയമങ്ങളുണ്ട്, പ്രമേയസ് ഓക്കെ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും എന്നുള്ളതാണ്. തർക്കവും അതുപോലെ തന്നെയാണ്, തർക്കത്തിലൂടെ എന്ത് സ്ഥാപിക്കാം? ശങ്കരാചാര്യ പറയുന്ന ഒരു തർക്കം മാത്രമാണ്, സത്തൊന്നും അസത്വം നിർവഹിക്കാൻ പറ്റില്ല. പക്ഷെ സത്താണ് എന്താ പറയുന്നത്, സത്തെന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പറയുന്നത്. സത്തൊന്നോ അസത്തൊന്നോ നിർവഹിക്കാൻ കഴിയില്ല. എന്താ സത്ത്? അതൊരു ഫെയ്ത്താണ്. പക്ഷെ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന എപ്പോഴത്തെ ഫെയ്ത്തുകളിലാണ് നിൽക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ കുഴപ്പമൊന്നുമില്ല. അതെല്ലാം പഴയ രീതിയല്ലേ. പണ്ടത്തെ ആ മെറ്റാഫിസിക്സിന്റെ രീതി ഗുരു അത് തന്നെ. അതിന്റെ പറഞ്ഞത് ചന്ദ്രാചാര്യ പറഞ്ഞാണോ? ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നലെ നെറ്റിലൊരു വാർത്ത ഉണ്ടായിരുന്നു, റഷ്യയുടെ ഒരു സമയത്ത് നാല് ചന്ദ്രനെ കണ്ടു.